ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗീത രണ്ടാം അധ്യായം 49-ാമത്തെ ശ്ലോകം. യത്പുനഃ സമത്വബുദ്ധിയുക്തം ഈശ്വരാരാധനാർത്ഥം കർമ്മ ഉക്തം ഏതസ്മാത് കർമ്മണഃ ദൂരേണ യത്പുനഃ സമത്വബുദ്ധിയുക്തം ഈശ്വരാരാധനാർത്ഥം കർമ്മ ഉക്തം. ഇവിടെ ഈ തുല്യമായ ഈശ്വരാരാധന രൂപത്തിലുള്ള കർമ്മത്തെക്കുറിച്ചാണ്, അതായത് കർമ്മയോഗമാണ്. ആ കർമ്മയോഗത്തെയാണ് ഇവിടെ പറഞ്ഞത്. സമത്വ ബുദ്ധിയോടുകൂടിയതും ഈശ്വരാരാധന അർത്ഥമായിട്ടുള്ള കർമ്മം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതസ്മാത് കർമ്മണഃ, ഈ പറയുന്ന കർമ്മത്തിൽ നിന്നും അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ദൂരേണഹി അവരം കർമ്മ ഭാഷ്യം അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ദൂരേണ അതിവിപ്രകർഷേണ ഈ അവരം അധമം നികൃഷ്ടം കർമ്മ ഫലാർത്ഥന ക്രിയമാണം ബുദ്ധിയോഗ സമത്വ ബുദ്ധിയുക്ത കർമ്മണ ജന്മമരണാദി ഹേതുത്വ. ഇവിടെ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെ വേർതിരിച്ച് കാണിക്കുകയാണ്. ഒന്നെന്താണ്? അവരം കർമ്മ. അവരം എന്ന് പറഞ്ഞാൽ അധമം, നികൃഷ്ടമായ കർമ്മം. അതെന്താണ്? ദൂരേണ, വളരെ അന്തരമുള്ളതാണ്. അതിവിപ്രകർഷേണ, ഈ നികൃഷ്ടമായ അധമമായ കർമ്മം വളരെ അന്തരമുള്ളതാണ്. നികൃഷ്ടമായ അധമമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് നിഷിദ്ധ കർമ്മങ്ങളല്ല, ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇവിടെ അധമമാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ അത് അധമമാണ്. കർമ്മയോഗവുമായി താരതമ്യപ്പെടുത്തി ആപേക്ഷികമായി പറയുകയാണ്, അത് അധമമാണ് എന്ന് പറയുന്നത്. സത്കർമ്മങ്ങൾ ശ്രേഷ്ഠം തന്നെയാണ് അസത്കർമ്മങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അസദ്വ്യവഹാരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സദ്വ്യവഹാരം ശ്രേഷ്ഠം തന്നെ. പക്ഷെ കർമ്മയോഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതെന്താണ്? അത് നികൃഷ്ടമാണ്. എന്തുകൊണ്ട്? ഫലാർത്ഥന ക്രിയമാണ്, അതിൽ ഫലകാമനയുണ്ട്. അപ്പോൾ ഫലകാമനയോടുകൂടി എത്ര ശ്രേഷ്ഠമായ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാലും അത് അധമമാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത് ഏതിനപേക്ഷിച്ച്? ബുദ്ധിയോഗ സമത്വ ബുദ്ധിയുക്ത കർമ്മണ, സമത്വ ബുദ്ധിയുക്തമായ കർമ്മവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ സമത്വ ബുദ്ധിയുക്തമായ കർമ്മത്തെക്കുറിച്ച്, കർമ്മയോഗിയുടെ കർമ്മത്തെക്കുറിച്ച് ഇവിടെ സ്തുതിച്ചു പറയുകയാണ്. അത് ശ്രേഷ്ഠമാണ് അതിനപേക്ഷിച്ച് സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ. അത് എത്ര മഹത്തായാലും ഇതിനപേക്ഷിച്ച് നോക്കുമ്പോൾ അത് അധമമാണ്. എന്തുകൊണ്ട്? ജന്മമരണാദി ഹേതുത്വ, അത്തരം കർമ്മങ്ങൾ അഹന്തയോടും മമതയോടും കാമനയോടും മറ്റും ചേർന്നിരിക്കുന്നതുകൊണ്ട് അത് ജന്മമരണാദികൾക്ക് ഹേതുവാണ്. ജന്മം മരണം, ആ ജീവിതം, ജീവിതത്തിൽ വരുന്ന സുഖദുഃഖങ്ങൾ, ഇതിനെല്ലാം ഹേതുവായിത്തീരുന്നു. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ യോഗബുദ്ധിയില്ലാതെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് അധമം തന്നെയാണ്, നികൃഷ്ടകർമ്മമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പാപവും പുണ്യവും തുല്യമാണെന്ന് പറയുന്നത്. ഈ പറയുന്ന സത്കർമ്മങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് പുണ്യം ഉണ്ടാകുന്നു, നിഷിദ്ധകർമ്മങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് പാപം ഉണ്ടാകുന്നു. ഇവിടെ ആധ്യാത്മിക പ്രകരണത്തിൽ, ആധ്യാത്മിക സന്ദർഭത്തിൽ ഇത് രണ്ടും അധമം തന്നെയാണ്, പുണ്യവും പാപവും. എന്തുകൊണ്ട്? ജന്മമരണാദി ഹേതുത്വ, അത് ജന്മമരണാദികൾക്ക്, വീണ്ടും ജനിക്കുന്നതിന് അത് കാരണമായി തീരുന്നു, ജനിക്കുമ്പോൾ വീണ്ടും സുഖദുഃഖ അനുഭവത്തിന് അത് കാരണമായി തീരുന്നു എന്നാണ്. ഹേ ധനഞ്ജയ, യഥയവും തതോ യോഗവിഷയായാം ബുദ്ധോ തത്പരിപാകജായാം വാ സാങ്കേബുദ്ധോ ശരണം ആശ്രയം അഭയപ്രാപ്തി കാരണം അന്യുച്ച പ്രാർത്ഥയസ്വ. പരമാർത്ഥ ജ്ഞാന ശരണോ ഭവ. അതുകൊണ്ട് ഇവിടെ അർജുനോട് പറയുന്നു, ബുദ്ധോ ശരണം അന്വേഷിച്ച. അതിനെ വ്യാഖ്യാനിക്കണം, യഥയവം, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾ പോലും നിനക്ക് ബന്ധനകരമാണ്. അതുകൊണ്ട് യഥയവം, സത്കർമ്മങ്ങൾ ബന്ധനകരമാണ് എന്ന് പറയുമ്പോൾ അത് ആധ്യാത്മിക തലത്തിലാണ് പറയുന്നത്. പരോപകാരാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ കൂടി ബന്ധനകരമാണ്, അത് അധമമാണെന്ന് പറയുമ്പോൾ അത് ലൗകികമായ വ്യാവഹാരിക നിലയിലല്ല പറയുന്നു. വ്യാവഹാരികമായ ലൗകികമായ നിലയിലാണെങ്കിൽ പരോപകാരാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങൾ അതൊക്കെ ശ്രേഷ്ഠം തന്നെ. ഇവിടെ ആ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല പറയുന്നു, ഇവിടെ തികച്ചും ആധ്യാത്മികമായ ഒരു വീക്ഷണത്തിലൂടെ പറയുമ്പോൾ അത്തരം കർമ്മങ്ങളും അധമം തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ യോഗമില്ല, അതുകൊണ്ട് ബുദ്ധിയില്ല. ഇതേവം തതും, അതുകൊണ്ട് യോഗവിഷയായ ബുദ്ധവും, യോഗവിഷയമായ ബുദ്ധിയിൽ, അതാണ് കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവ്. കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവിനെ നീ ആശ്രയിക്കൂ എന്നുവെച്ചാൽ കർമ്മയോഗം എന്താണെന്ന് അറിഞ്ഞ് കർമ്മം അനുഷ്ഠിക്കൂ എന്ന് പറയുന്നു. അത് കർമ്മയോഗത്തിന്റെ പരിപക്വ അവസ്ഥയിലാണെങ്കിലോ തത്പരിപാകജായാം വാ സാങ്കേബുദ്ധവും, തത്പരിപാകം കൊണ്ടുണ്ടാകുന്ന സാങ്കേബുദ്ധിയിൽ ആത്മബോധത്തിൽ ശരണം, ആശ്രയം, അതിനെ നീ ആശ്രയിക്കുക. ഒന്നുകിൽ കർമ്മയോഗത്തിന് വേണ്ട അറിവിനെ സമ്പാദിക്കുക, അതൊരധികാരിയോട് പറയുന്നു. അല്ല ഇനി അതിൽ സിദ്ധി വന്നവനാണെങ്കിൽ സാങ്കേബുദ്ധി ആശ്രയിക്കുക. ഇവിടെ കർമ്മത്തിന്റെ പ്രസക്തി അഭയപ്രാപ്തി കാരണം, അതാണ് അഭയപ്രാപ്തിക്ക് കാരണമായിരിക്കുന്നത്. അഭയപ്രാപ്തിക്ക്, മോക്ഷപ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന അതിനെ അന്വേഷിച്ച പ്രാർത്ഥയസ്, അതിനെ നീ ആശ്രയിക്കൂ. പരമാർത്ഥ ജ്ഞാനശരണോ ഭവ, പരമാർത്ഥ ജ്ഞാനശരണനായി തീരുക, പരമാർത്ഥ ജ്ഞാനത്തെ ആശ്രയിക്കുന്നവനായി തീരുക, അതാണ് ഇവിടെ അർജുനന് കൊടുക്കുന്ന ഉപദേശം. അത് കർമ്മം ചെയ്തുകൊണ്ടായില്ല, സത്കർമ്മം ചെയ്തുകൊണ്ടും ആയില്ല, ലോകോപകാരാർത്ഥം കർമ്മം ചെയ്തുകൊണ്ടും ഇല്ല. മറിച്ച് പരമാർത്ഥം ഞാന് സ്വീകരിക്കുക. അത് കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പരമാർത്ഥ ജ്ഞാനത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കർമ്മയോഗത്തിന്റെ പരിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ജ്ഞാനം, അതും പരമാർത്ഥ ജ്ഞാനമാണ്. അതിനാണ് ആശ്രയിക്കുന്നത്, അതിനെ ആശ്രയിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ആ ജ്ഞാനത്തിന്റെ തത്വബോധത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുകയാണ്. എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ച് എന്ത് ബോധത്തോടുകൂടി ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം കർമ്മയോഗത്തെ സംബന്ധിച്ച്, അതിന്റെ പ്രാധാന്യത്തെ. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ബുദ്ധി ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത്. എന്തിനതിനെ വീണ്ടും ബോധിപ്പിക്കുന്നു? യഥാ അപരം കർമ്മ കർമ്മ കുർവാണാഹ കൃപണാഹ ദീനാഹ ഫലഹേതവ ഫലതൃഷ്ണ പ്രയുക്താഹ സന്ത. ഇതോ അവരം കർമ്മ കുറവാണ്, അല്ലാതെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവരം കർമ്മം, സാധാരണ കർമ്മങ്ങൾ, കർമ്മയോഗത്തിന് വേണ്ട ബുദ്ധിയില്ലാതെ ഉള്ള കർമ്മങ്ങളെയാണ് ഇവിടെ അവരം കർമ്മം, അധമമായ കർമ്മം എന്ന് പറയുന്നത്. ബോധമില്ലാതെ കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ കർമ്മത്തെ കർമ്മയോഗത്തെ തെറ്റിദ്ധരിച്ചിട്ട് കർമ്മം ചെയ്യുന്നു. എങ്ങനെ? ഞാൻ പരോപകാരാർത്ഥം കർമ്മം ചെയ്യുകയാണ്, ലോകസേവനത്തിന് വേണ്ടി കർമ്മം ചെയ്യുകയാണ്, ഇതാണ് കർമ്മയോഗം എന്ന് ധരിച്ച് കർമ്മം ചെയ്യുന്നു. അവരം കർമ്മ കുർവാണാഹ, അങ്ങനെ കർമ്മം ചെയ്യുന്നവരെന്താണ്? കൃപണാഹ ദീനാഹ, ശോചനീയന്മാരാണ്, അവരെ കുറിച്ച് വിവേകമുള്ളവർ ദുഃഖിക്കുന്നു. അവർ ദീനാർഹരാണ്. എന്തുകൊണ്ട്? ഫലഹേതവ, അവരുടെ കർമ്മങ്ങൾ പല ഫലത്തിനും ഹേതുക്കളായിത്തീരുന്നു. എന്തുകൊണ്ട്? ഫലതൃഷ്ണ പ്രയുക്താഹ, ഫലതൃഷ്ണ അവരുടെ ഉള്ളിലുണ്ട്. കർമ്മഫലത്തെക്കുറിച്ചുള്ള തൃഷ്ണ അവരിലുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ഈ കർമ്മത്തിൽ നിന്ന് എനിക്ക് ഞാൻ യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് കരുതി കർമ്മം ചെയ്യുന്നവന്റെ ഉള്ളിലും ഫലതൃഷ്ണയുണ്ട്. ആ ഫലതൃഷ്ണയാണ് അയാളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെന്താണ്? ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന അവാന്തരഫലങ്ങൾ ചിലപ്പോൾ അയാൾ സ്വീകരിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ അത്തരം ഫലങ്ങൾ അയാൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അയാൾ സ്വീകരിക്കാത്തത്. പക്ഷേ എന്നാലും അയാളുടെ ഉള്ളിൽ ഈ കർമ്മത്തിൻ്റെ അനന്ത ഫലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുണ്ടായിരിക്കും. ആ താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്ന ബുദ്ധി അയാളിൽ ഉള്ളാത്തതുകൊണ്ടാണ്, അത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്, അത്തരമൊരു ബുദ്ധി ഉണ്ടാകാത്തതുകൊണ്ടാണ് അയാൾക്ക് കർമ്മഫലത്തിൻ്റെ അനന്തഫലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അയാളുടെ മനസ്സ് താല്പര്യപ്പെട്ടതെങ്കിൽ ആണ് ഫലതൃഷ്ണ പ്രയുക്ത. ആ ഫലതൃഷ്ണയായിരിക്കും അയാളെ പ്രേരിപ്പിക്കുന്നത്. സന്ദേഹം കർമ്മയോഗത്തെക്കുറിച്ചുള്ള ശരിയായ ബോധമില്ലാതെ ഒരുവന്റെ ഉള്ളിൽ നിന്നും ആ കർമ്മഫലാഗ്രഹങ്ങൾ അത് പോകത്തില്ല. ഇതിന് കർമ്മം എന്താണ്, കർമ്മത്തിൻ്റെ ഫലം എന്താണ്, ആ ഫലങ്ങളിൽ എവിടെയൊക്കെയാണ് കാമന വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവേകം തിരിച്ചറിവ് പോലും നമ്മളീ പറയുന്ന ശ്രേഷ്ഠമായ കർമ്മികൾക്ക് കാണത്തില്ല. അതുകൊണ്ട് ആത്യന്തികമായി നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നവരും ഫല തൃഷ്ണാപ്രയുക്തന്മാരായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ കർമ്മഫല അനുഷ്ഠാനത്തിലൂടെ അയാൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ആഗ്രഹങ്ങളെ കർമ്മയോഗത്തെക്കുറിച്ച് ധരിക്കുമ്പോൾ പോലും അയാൾ പറയുന്നത് എന്താണ്, ഒരാഗ്രഹവുമില്ലാതെ എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്തെങ്കിലും ഒരാഗ്രഹം കൂടാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ലെന്നാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ അവലംബമായി നിർത്തിക്കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്, സത്കർമ്മങ്ങൾ ചെയ്യുന്നു പോലും. കർമ്മയോഗം ബോധിപ്പിക്കുന്ന എന്താണ്, ഒരിക്കലും ഫലഹേതുവാകരുത്. ഫലഹേതുവാകാതിരിക്കണമെങ്കിൽ ബോധം വേണം, ഇവിടെ ആഗ്രഹം വേണമെന്നല്ല പറയുന്നു, ബോധം മതി. സാധാരണ കർമ്മി എന്ത് ചെയ്യുന്നു, അയാൾ സ്വീകരിച്ചിരിക്കുന്നത് ആഗ്രഹത്തെയാണ്, കർമ്മത്തിന് പ്രേരകമായി കാമനയാണ്. അത് വലുതോ ചെറുതോ എന്തോ ആകാം, പക്ഷെ അത് കാമനയാണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. കർമ്മയോഗിയാണെങ്കിലോ ബുദ്ധി ബോധം, അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. ആഗ്രഹം വേറെ, ബോധം വേറെ. ബോധത്തെ ആഗ്രഹിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്ത് ബോധം, അയാൾക്കറിയാം കർമ്മത്തിൻ്റെ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, അന്ധക്കരണ ശുദ്ധി, ജ്ഞാനപ്രാപ്തി, മോക്ഷം, അതാണ് കർമ്മയോഗിയുടെ ബോധം. ആ ബോധമാണ് അയാൾക്ക് കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത്. കേവല കർമ്മിയാണെങ്കിലോ അയാൾ കർമ്മം ചെയ്യുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ ഫലത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, എനിക്ക് ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണ്ട, മറ്റൊരാൾക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ അയാൾ ഫലസങ്കല്പത്തെ ത്യജിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ എന്തുവരും, വേറെ പല കാമനകളുമായിരിക്കും, അയാളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന പല ആഗ്രഹങ്ങളുമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ ഫലഹേതുവായി തീരുന്നു. അതുകൊണ്ട് തന്നെ കർമ്മയോഗത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇനി അയാൾ മനഃപൂർവ്വം കർമ്മഫലത്തെ ആഗ്രഹിച്ചില്ലെങ്കിലും കർമ്മം അവശ്യം കൊടുക്കുന്ന ഫലങ്ങളെ അയാൾക്ക് സ്വീകരിക്കേണ്ടി വരും. ആഗ്രഹിച്ചാലേ കർമ്മഫലം കൊടുക്കുമെന്നില്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആഗ്രഹിക്കാതെയും കർമ്മം ഫലം കൊടുക്കും, ആ ഫലങ്ങളെ അയാൾ സ്വീകരിക്കേണ്ടി വരും. കർമ്മയോഗിക്കാതും സ്വീകരിക്കേണ്ടി വരുന്നില്ല. അത് മാത്രമല്ല, ഒരു കേവല കർമ്മിക്ക് ഒരിക്കലും അഹന്തയെ ത്യജിക്കാൻ സാധ്യമല്ല. എത്ര ശ്രേഷ്ഠമായ ദിവ്യമായ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ശരി, അവിടെ അഹന്ത കാണും, കർമ്മയോഗമല്ല. ദിവ്യമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് ഈശ്വര പൂജ ആയിക്കൊള്ളട്ടെ. നമ്മൾ പറയുന്നത് ശ്രേഷ്ഠമായ കർമ്മം അതാണെന്നാണ്, ഈശ്വര പൂജ, ബ്രാഹ്മണ കർമ്മം, പുരോഹിത കർമ്മം, അതിന് വളരെ ശ്രേഷ്ഠമായ കർമ്മമെന്നാണ് കരുതുന്നത് സാധാരണ. പക്ഷെ അത്തരം കർമ്മ ചെയ്യുന്നവരിലും നമ്മൾ കാണുന്ന എന്താണ്, അവിടെയും തൃഷ്ണ, അഭിമാനം, ഇതെല്ലാം വളരെ ശക്തമായി മറ്റ് ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നും യാതൊരു ന്യൂനതയും ഇല്ലാതെ അതുപോലെ കാണുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുരോഹിതന്മാരെല്ലാം ഈശ്വരപൂജ ചെയ്യുന്നവരെല്ലാം പൊതുവെ വലിയ ദുരാഗ്രഹികളായിട്ടാണ് കാണുന്നത്. സാധാരണ മനുഷ്യനേക്കാളും വളരെ ദുരാഗ്രഹം ധനത്തിനും അതായത് അതിന്റെ പ്രതിഫലത്തിനും മറ്റും വളരെ ആഗ്രഹമുള്ളവരായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന സത്കർമ്മമാണ് ഈശ്വരനെ പൂജിക്കുകയാണ്. പക്ഷേ ഫലത്തിലെന്താണ് കാണുന്നത്? വളരെ ദുരാഗ്രഹികളായിട്ടാണ്. കർമ്മം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ധനസമ്പാദനമാണ്, ഈശ്വര പൂജ ചെയ്യുന്നതിന് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? അത് സത്കർമ്മമല്ലേ? അതിനും വലിയൊരു സത്കർമ്മം തന്നെയുണ്ടോ? ഈശ്വര പൂജയേക്കാൾ വലിയ സത്കർമ്മം. പക്ഷെ അവിടെ എന്തു വരുന്നു? അവന് കൃപണന്മാരാണ്, ദീനന്മാരാണ്. കാരണം ആ കർമ്മത്തിന്റെ ശ്രേഷ്ഠത, അതുകൊണ്ട് കർമ്മം കർമ്മയോഗമാകത്തില്ല. ലോക സമസ്ത സുവിനോഭവം തോന്നുന്നു പ്രാർത്ഥന. അപ്പോ അങ്ങനെയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയും ആ പ്രവൃത്തിയിലും കാമന വരാം. കാരണം ലോകത്തിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ലോകത്തിന് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ വേണ്ട, ലോകത്തിൽ നിന്ന് നമുക്ക് സമ്പത്തൊന്നും വേണ്ട, അത് വേണ്ടെങ്കിലും ഒരുപക്ഷെ ലോക പൂജയെങ്കിലും ആഗ്രഹിക്കും, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകും, ലോകത്തിൻ്റെ അംഗീകാരമെങ്കിലും ആഗ്രഹിക്കും. വളരെ സൂക്ഷ്മമാണ് ഈ കർമ്മബന്ധനം, അതവിടെ ബന്ധിക്കും. അതുകൊണ്ട് പറയുന്നു കൃപണന്മാരാണ്. കർമ്മയോഗത്തിന്റെ തത്വം മനസ്സിലാക്കാതെ ഈ ഫലഹേതുത്വത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അത് വീണ്ടും ഇവിടെ വീണ്ടും പറയുന്നു കൃപണ ഫലഹേതവാഹം. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന സത്കർമ്മങ്ങൾ തന്നെ നമ്മളെ ബന്ധിക്കാതിരിക്കണമെങ്കിൽ അവിടെ കർമ്മ യോഗത്തിന്റെ ദായ ബുദ്ധി അത് സ്വീകരിക്കണം എന്നാണ് ഇവിടെ വീണ്ടും പറഞ്ഞു വരുന്നത്. അതിനൊരു പ്രമാണവും പറയുന്നുണ്ട്. യോവ ഏത് അക്ഷരം ഗാർഗി അവിദിത്വ അസ്മാ ലോകാത് പ്രൈതി സ കൃപണഃ ഇതി ശ്രുതേഹി. യോവ ഏത് അക്ഷരം ഗാർഗി അവിദിത്വ, ഈ അക്ഷരത്തെ അറിയാതെ അസ്മാ ലോകാത് പ്രൈതി മരിച്ചു പോകുന്നവൻ സകൃപണഃ എന്ന് വെച്ചാൽ അജ്ഞനാണ് കൃപണൻ എന്ന് പറയുന്നത്. അവനാണ് ദീനാർഹനായിരിക്കുന്നവൻ എന്ന് ശ്രുതി എന്നെ പറയുന്നു. അപ്പോൾ ഇവിടെയും എന്താണ്, ഇവൻ ഈ കർമ്മം ചെയ്യുന്നത് അജ്ഞത കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും അജ്ഞനാണ്, അധോമമായ കർമ്മമാണ് അവൻ ആഗ്രഹിക്കുന്ന അവൻ ചെയ്യുന്നത്, അതുകൊണ്ട് അവനും കൃപണനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. ധനഞ്ജയ അല്ലയോ അർജുന, അപരം കർമ്മ ലൗകിക കർമ്മങ്ങൾ അധമമായ കർമ്മങ്ങൾ എന്നാണ് എന്റെ വച്ചത്. ബുദ്ധിയോഗാ ദൂരേണ, കർമ്മയോഗത്തെക്കാൾ വളരെ അന്തരമുള്ളതാണ്, ദൂരേണ അന്തരമുള്ളതാണ്. അതുകൊണ്ട് ബുദ്ധോ ശരണം അന്വിച്ച, ബുദ്ധിയിൽ കർമ്മയോഗത്തിന് വേണ്ടതായ ബുദ്ധിയിൽ ബുദ്ധിയെ ശരണം പ്രാപിക്കൂ, അല്ലെങ്കിൽ പരമാർത്ഥം ജ്ഞാനത്തെ ശരണം പ്രാപിക്കൂ. രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു, മുന്നോട്ട് ചെല്ലുമ്പോഴും ഭാഷ്യത്തിൽ പറയും. അങ്ങനെയൊരർത്ഥം എടുക്കാം. കൃപണ ഫലഹേതവ, സ്വന്തം പ്രവൃത്തി കൊണ്ട് ഫലത്തിന് കാരണക്കാരായിത്തീരുന്നവർ കൃപണന്മാരാണ്, ദീനാർഹരാണ്. ദൂരേണ ശവരം കർമാ ബുദ്ധിയോഗാധനഞ്ജയ ബുദ്ധോ ശരണമന്യച്ഛ കൃപണാഫലഹേതവഃ ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം സമത്വ ബുദ്ധിയുക്തഃ സൻ സ്വധർമ്മം അനുതിഷ്ഠൻ യത് ഫലം പ്രാപ്നോതി തശ്ണു. ഇവിടെ പറയുന്നു സമത്വ ബുദ്ധിയോടുകൂടിയവനായി. ബുദ്ധി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും തന്നെ വ്യാഖ്യാനിക്കുന്ന സമത്വ ബുദ്ധിയായിട്ടാണ്. സമത്വ ബുദ്ധിയുള്ളവനായി സ്വധർമ്മം അനുതിഷ്ഠൻ, സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ, അതിനും പ്രാധാന്യമുണ്ട്. എന്തെങ്കിലും ചെയ്താൽ പോരാ, സ്വധർമ്മത്തെ അനുഷ്ഠിക്കണം. യത് ഫലം പ്രാപ്നോതി, ഏത് ഫലത്തെയാണ് ഒരുവൻ പ്രാപിക്കുന്നത്? തശ്ണു, അത് നീ കേൾക്കൂ. ബുദ്ധി ഇവിടെ സ്വധർമ്മം, സ്വധർമ്മത്തെക്കുറിച്ച് ഇവിടെ ഗീതിയിൽ ചർച്ച ചെയ്യും. പക്ഷേ പഴയകാലത്ത് സ്വധർമ്മം നിർണയിച്ചിരിക്കുന്നത് വർണ്ണധർമ്മം ആശ്രമധർമ്മം ഈ രണ്ട് രീതിയിൽ നിന്നായിരുന്നു. വർണ്ണധർമ്മത്തെ അനുസരിച്ച് ഒരാളുടെ സ്വധർമ്മത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ആശ്രമധർമ്മത്തെ അനുസരിച്ച് ബ്രഹ്മചര്യം, ഗർഭസ്ഥ്യം, വാനപ്രസ്ഥം, ഇങ്ങനെയുള്ള ആശ്രമധർമ്മത്തെ അനുസരിച്ചുമായിരുന്നു സ്വധർമ്മത്തെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. അപ്പൊ സ്വധർമ്മത്തെ ശാസ്ത്രങ്ങൾ, പ്രധാനമായിട്ട് സ്മൃതികൾ, സ്വധർമ്മത്തെ നിർവഹിച്ചിരുന്നു. ഇന്നാരിന്ന ധർമ്മങ്ങൾ ചെയ്യണോ? പക്ഷെ ഇന്ന് എന്താണ്, പരിസ്ഥിതികളെല്ലാം മാറിപ്പോയി. അന്നത്തെ ധർമ്മങ്ങൾ ഇന്നില്ല. മനുഷ്യന്റെ കർമ്മമണ്ഡലം തന്നെ മാറിപ്പോയി. സ്വധർമ്മം എന്ന് പറയുന്നത് ശാസ്ത്രത്തിലൂടെ നിർണയിക്കുക ഇന്ന് ദുഷ്കരമാണ്. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ സ്വധർമ്മം നിർണയിക്കാൻ വേണ്ടി മനുസ്മൃതിയോ ഗൗതമ സ്മൃതിയോ ദക്ഷ സ്മൃതിയോ ആവസ്തംഭ സൂത്രമോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സ്വധർമ്മമെന്ന് നിർണയിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ വിവരിക്കുന്ന കർമ്മങ്ങൾ ഒന്നും ഇന്നത്തെ സമൂഹത്തിലില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ പറയുന്ന മൂല്യങ്ങൾ അതുണ്ടായിരിക്കും, പക്ഷേ ധർമ്മം കർത്തവ്യമായി വരുന്ന കർമ്മങ്ങൾ അത് പോയി, അതൊന്നുമില്ല. അതുമാത്രമല്ല, ഈ സ്വധർമ്മം ഇന്ന് ഒരാൾക്ക് സ്വീകരിക്കുന്നതിന് തിരിച്ചറിയുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം ഈ ധർമ്മത്തെ നിർവചിക്കുമ്പോൾ ആധ്യാത്മികതയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം അതിനെ തികച്ചും വ്യക്തിനിഷ്ഠമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇത് മനുഷ്യന്റെ ഈ പരിതസ്ഥിതികൾ മാറിയപ്പോ ധർമ്മം എന്ന് പറയുന്നത് കേവലം വ്യക്തിനിഷ്ഠമല്ല, മറിച്ച് അത് സമൂഹവുമായി ബന്ധപ്പെട്ടതായിപ്പോയി. അതാണ് ഇന്ന് ഈ ഇത്തരം മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വരുന്ന വലിയൊരു ആശയക്കുഴപ്പം. അതായത് ആദർശവും അറിവും ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുത്താൻ കഴിയാതെ വരുന്ന ഒരു കൺഫ്യൂഷൻ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്യാസധർമ്മം, സന്യാസധർമ്മത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ശാസ്ത്രം എന്ന് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും സന്യാസത്തെക്കുറിച്ച് പറയുന്ന എന്താണോ, സന്യാസിയെ സമൂഹത്തിൽ നിന്നും വേർപെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ അയാൾ സമൂഹത്തിൽ നിന്ന് വേർപെട്ടു പോകുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മനുസ്മൃതി തുടങ്ങി വരുന്ന എല്ലാ സ്മൃതികളും പരിശോധിച്ചു. സന്യാസിമാർക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള സ്മൃതികളുണ്ട്. ഇനി സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ മഹാഭാരതത്തിനും മറ്റും ഒരുപാടുണ്ട്. അവിടെയെല്ലാം എന്താണ്, സന്യാസം എന്ന് പറയുമ്പോൾ ഒരു സമൂഹമായിട്ട് ബന്ധമൊന്നുമില്ല, തികച്ചും വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. സമൂഹത്തിൽ നിന്ന് ആ വ്യക്തിയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് സന്യാസം. എന്തിനു, സമൂഹത്തിൽ നിന്ന് മാത്രമല്ല സന്യാസം ആദ്യം എന്ത് ചെയ്യുന്നു, തന്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നു. മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഭാര്യ പുത്രാദികളിൽ നിന്ന് ഒറ്റപ്പെടുന്നു. അപ്പം പിന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുക, അതാണ് സന്യാസം, വീട് ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ്. അത് ആദ്യം വരുന്നത് നിജഗൃഹ പൂർണം വിനർഗംഭിത, ശങ്കരാചാര്യം പറഞ്ഞിരുന്നു. ആദ്യം തന്റെ വീട്ടിൽ നിന്ന് പോകാനാണ് പറയുന്നത്. അപ്പൊ സന്യാസത്തിന്റെ തുടക്കം തന്നെ എന്താണ്, സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ സമൂഹമായിട്ട് സന്യാസിക്കേണ്ട ബന്ധം. പക്ഷെ ഇന്നത്തെ സന്യാസിമാർക്കെല്ലാം വലിയ അക്കടി വെച്ചിരിക്കുകയാണ്. അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം വേറെ, അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോൾ വൈകുന്നു. കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്ന സന്യാസി ചെന്ന് ചാടുന്ന ഇവിടെ, സമൂഹത്തെ ഉപേക്ഷിച്ച് പോകുന്ന സന്യാസി ചെന്ന് ചാടുന്നത് വീണ്ടും സമൂഹത്തിലാണ്. അപ്പൊ അവിടെ കിടന്ന് പിന്നെ കൈയും കാലോട്ടടിക്കുകയാണ്, കാരണം എവിടേക്ക് തിരിച്ച് എവിടെ വന്ന് ചാടി. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്ന സന്യാസം അവിടെ, താൻ നിൽക്കുന്ന സന്യാസം അവിടെ, ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ് മിക്കവാറും സന്യാസിമാരല്ല ബ്രഹ്മചാരികളും. എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയെ കുറിച്ച് പറയുന്ന അല്ലാന്ന് വിചാരിച്ചു എല്ലാവരും. ആരാണോ ഈ മാർഗത്തിലേക്ക് എടുത്തു ചാടുന്നത് അവർക്കെല്ലാം ഈ ഒരു വൈഷമ്യമുണ്ട്. എന്തുകൊണ്ട്, നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഈ ആധ്യാത്മികതയെ അതിൽ തീവ്രത വരുന്നതിനനുസരിച്ച് അതിനെ സമൂഹത്തിൽ നിന്നും മാറ്റി കേവലം വ്യക്തിനിഷ്ഠമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് സന്യാസിമാർക്കെല്ലാം ഇങ്ങനെ നെടുവീർപ്പിടേണ്ടി വരുന്നത്, അത് എവിടെയാകുന്നു നിൽക്കുന്നതെന്നുള്ളത്. അപ്പൊ സ്വധർമ്മത്തെ നിർണയിക്കുന്നതിന് വലിയ വൈഷമ്യം വരും. സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണോ, സന്യാസി ഒന്ന് പറയുന്ന ഏകാഗിയായിരിക്കണം, രണ്ടുപേർ കൂടി ചേരാൻ പാടില്ല എന്ന സംസാരമായിപ്പോകും. സംസാരിക്കാൻ ഇടകെട്ടിയാൽ സംസാരമായിപ്പോകും. സന്യാസി മൂന്ന് ദിവസം കൂടുതൽ താമസിക്കാൻ പാടില്ല അവരുടെ, അല്ലെങ്കിൽ പറയും ഒരു ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ പാടില്ല. സന്യാസിയുടെ പേര് തന്നെ പരിവ്രാജകനെന്നാണ്, സർവം പരിത്യജ്യ പറഞ്ഞതി എന്നാണ് അതിന്റെ വിത്പത്തി തന്നെ. സർവം പരിത്യജ്യ പറഞ്ഞതി, സർവവും ഉപേക്ഷിച്ചിട്ട് സഞ്ചരിക്കുന്നവനെന്നാണ് അതിന്റെ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം. അനുസരിച്ച് തന്നെ സന്യാസി സഞ്ചരിച്ചേ തീരും. ഗ്രാമത്തിന്റെ പുറത്ത് പോകണം സന്യാസി, ഗ്രാമത്തിൽ നിന്ന് പോലും. പിന്നെ പട്ടണത്തിന്റെ കാര്യം പറയാനില്ല, പട്ടണം കണ്ടുകഴിഞ്ഞാൽ നഗരത്തിൽ സന്യാസി പ്രവേശിക്കരുതെന്നാണ് സന്യാസിയെ കുറിച്ച് പറയുന്നത്. സന്യാസി സ്വന്തം പാദത്തിന് മാത്രം നോക്കി സഞ്ചരിക്കണമെന്നാണ്, മുന്നോട്ട് നോക്കാൻ പാടില്ല. അത് പല ഉപനിഷത്തുകൾ ഒക്കെ വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് സന്യാസിമാരുടെ ഭേദങ്ങൾ, ഹംസൻ, പരമഹംസൻ, ബഹൂതകൻ, കുടീശകൻ, ഇങ്ങനെ പറഞ്ഞ് സന്യാസിമാരുടെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ, ഇതെല്ലാം നമ്മൾ സാധാരണ മറ്റ് ഈ ദശോപനിഷത്തുകളല്ലാതെയുള്ള ഉപനിഷത്തുകൾ എടുത്തു വായിച്ചു നോക്കിയാലെല്ലാം ഈ പലതരത്തിലുള്ള രീതികളെ കുറിച്ച് പറയുന്നുണ്ട് സന്യാസത്തെ കുറിച്ച്. ഇത് എല്ലാം ഇതെല്ലാം ധരിക്കുന്ന ഒരാൾക്ക് സന്യാസം എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട ജീവിതമാണ്, തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരനുഷ്ഠാനമായിട്ടേ നമുക്ക് ധരിക്കാൻ പറ്റും. നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം അങ്ങനെ ഒരു സന്യാസത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെയല്ലാതെ സമൂഹവുമായി ബന്ധപ്പെട്ടിരുന്ന് ഒരു കർമ്മം ചെയ്യുന്ന ഒരു സന്യാസത്തെ കുറിച്ച് ഒരു സ്ഥലത്തും പറയുന്നില്ല. അപ്പോൾ ചിലർ ചോദിക്കും ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെവിടെയാ പറഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏത് പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എവിടെയാ ഇത് പറഞ്ഞിരിക്കുന്നത്? ഈ വാക്യം പറഞ്ഞിരിക്കുന്നു. പറയുന്നുണ്ട്, ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹതി. ലോകക്ഷേമത്തെ ചിന്തിച്ചെങ്കിലും നീ നിന്റെ കർമ്മത്തെ ചെയ്യണം, അങ്ങനെ പറയുന്നുണ്ട് ഗീതയിൽ. കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ഇത് പറയുന്നുണ്ട്, പക്ഷെ സന്യാസത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ഇത് പറയുന്നുണ്ട്. സന്യാസത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ നിന്ന് തന്റെ എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്ന കാര്യവും പറയുന്നു, പിന്നെ ലോകത്തിനോട് ബന്ധപ്പെടുന്ന കാര്യം പറയുന്നു. മനുസ്മൃതിയിലും മറ്റും പറയുന്നതാണെങ്കിൽ വീട് ഉപേക്ഷിച്ചു പോവുക, പാട്ടിപ്പോവുക, അവിടെ കിടന്ന് മരിക്കുക എന്നാണ് പറയുന്നത്. അത് പിന്നെ യാതൊരു തരത്തിലും ലോകത്തിനോട് പിന്നെ തിരിച്ച് ബന്ധപ്പെടുന്ന ഒരു സന്യാസം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ഒരിടത്തുണ്ട്. അപ്പോ സന്യാസത്തിലേക്ക് കടക്കുന്ന ഒരാളിന് ഉണ്ടാക്കുന്ന ആശയ സംഘർഷം ആദ്യം ഇതാണ്, എന്താണ് തന്റെ ധർമ്മം? നമ്മുടെ ശാസ്ത്രങ്ങളെ പ്രമാണമായി, തസ്മാ ശാസ്ത്രം പ്രമാണം, ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ വരുന്നവനെന്താണ്? മാനസികമായ ഒരു പൊരുത്തക്കേടാണ്. തന്റെ അറിവും തന്റെ പ്രവൃത്തിയും യോജിക്കാതെ വരും, ശരിയല്ല എന്ന്. ഈ കർമ്മമണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സന്യാസിമാരുടെ മനസ്സിലും ഇതുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കർമ്മത്തെ ത്യജിക്കുന്നത്, വീണ്ടും കർമ്മത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ? സമൂഹത്തിൽ നിന്നും പൂർണമായും വേർപെട്ട് ഉള്ളൊരു സന്യാസം എന്ന് പറയുന്ന ഒരു ആദർശം എന്തായാലും അത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത് തെറ്റാകാൻ വഴിയില്ല. പക്ഷെ അപ്പോൾ നമ്മൾ സന്യാസത്തിൽ വന്നിട്ട് പിന്നെ കർമ്മമണ്ഡലത്തിലേക്ക് പോകേണ്ടി വരുന്നത് സന്യാസിയുടെ ഗതികേടാണോ? തീർച്ചയായിട്ടും ഇത് ഗതികേട് തന്നെയാണ്. സന്യാസിയുടെ ഗതികേട് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗതികേട് വരുന്നു? അവിടെയാണ് ഈ കർമ്മയോഗം ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗതികേട് ചെന്നപ്പെടുന്നത്. അതുകൊണ്ടാണ് സന്യാസി ഇങ്ങനെ വസ്ത്രമൊക്കെ ധരിച്ച് പ്രത്യേക യൂണിഫോം ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ദിവ്യന്മാരാണെന്നും ആരും ധരിച്ചില്ല. സന്യാസിക്കുമുണ്ട് പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ. ഒരിക്കലും ഇത്തരം ആശയങ്ങളെ ഉൾക്കൊണ്ട ഒരു സന്യാസിക്ക് തന്റെ ജീവിതവും ഈ ആശയവുമായിട്ട് പൊരുത്തപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം സന്യാസത്തിൽ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സന്യാസത്തെക്കുറിച്ച് എവിടെ നിന്ന് അറിയുന്നു? അപ്പൊ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് എന്താണ് ചെയ്തത്? പല ആധുനികന്മാരായ ആൾക്കാരും സന്യാസത്തിന് പുനർനിർവചനങ്ങൾ നൽകി. കാരണം ഈ സന്യാസിയുടെ ഈ തത്രപ്പാട് കണ്ടിട്ടാണ് സന്യാസത്തെ ഒന്ന് മൂല്യ നവീകരണം ചെയ്തു. പല ആചാര്യന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. പുതിയ ആൾക്കാർ സന്യാസത്തിന്, കാരണം ഈ ആശയത്തെ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഉറച്ചു പോയതാണ്. സന്യാസത്തെക്കുറിച്ചുള്ള പാരമ്പര്യമായ സിദ്ധാന്തങ്ങൾ, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് പറ്റിയതായ സന്യാസങ്ങളെ സൃഷ്ടിച്ചു. അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുക. നവീനമായ സന്യാസ ആദർശങ്ങൾ വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? സന്യാസത്തിന്, ഈ പറയുന്ന സന്യാസത്തിന് ഒരുപാട് മൂല്യച്യുതികൾ സംഭവിക്കും. പിന്നെ ഈ സന്യാസത്തിൽ ഒരാൾ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ അയാൾക്ക് ഫലമായി വരുന്നത് മാനസിക സംഘർഷങ്ങളാണ്. ഈ പൊരുത്തക്കേട് അയാൾക്ക് എപ്പോഴും കാണാൻ കഴിയും. ശ്രീബുദ്ധന്റെ സന്യാസം, ബുദ്ധമത സന്യാസം, അവിടെ സന്യാസത്തിന് സന്യാസധർമ്മത്തെക്കുറിച്ചും സന്യാസ സംഘത്തെക്കുറിച്ചും പറയുന്നു. സന്യാസിമാരെ ഒരുമിച്ച് കൂടുക. പക്ഷെ എന്നാലും സന്യാസിയുടെ നിഷ്ഠകൾ അവിടെയും വളരെ കർശനമായിരുന്നു. ബുദ്ധൻ പോലും സന്യാസിക്ക് ഒരു വസ്ത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് സംഘം വളരെ കാലം കഴിഞ്ഞ് പിന്നീട് സന്യാസിമാർക്ക് രണ്ട് വസ്ത്രം അനുവദിച്ചത്. വർഷകാലത്ത് ഒരു വർഷം കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ കർശനമായ നിഷ്ഠകൾ അവിടെയും സന്യാസി ബാഹ്യമായി ലൗകികമായ കർമ്മരംഗങ്ങളിലേക്ക് വന്ന് ലൗകിക ധർമ്മങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് അവിടെയും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും പറയുന്നില്ല. അവിടെയും സന്യാസി ശ്രമണൻ, അവിടെയും സന്യാസി പരിപ്രാജകൻ തന്നെ. പക്ഷെ ആധുനിക കാലത്തിൽ വന്നപ്പോൾ ഈ കാലം എല്ലാത്തിനും അനിവാര്യമായി വരുത്തുന്ന മാറ്റങ്ങൾ അത് സന്യാസത്തിനും വന്നു, സന്യാസധർമ്മത്തിനും വന്നു. ഇവിടെ എന്തുകൊണ്ട് സന്യാസം ഇപ്പോൾ ഈ വർത്തമാന കാലത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ടു പോകുന്നു? അതിന് പ്രധാന കാരണം ഈ പറയുന്ന ശാസ്ത്ര സമ്മതമായിരിക്കുന്ന ആ സന്യാസം ഇന്ന് ഏറെക്കുറെ മിക്കവാറും തന്നെ അത് അപ്രായോഗികമായി പോയി. അത്തരൊരു സന്യാസം പ്രായോഗികമായി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതികൾ മാറിയതുകൊണ്ട് മനുഷ്യന് അസാധ്യമായി തീർന്നു. അതേസമയം സന്യാസം എന്ന് പറയുന്ന ആദർശം നിലനിൽക്കുകയും ചെയ്യും. സന്യാസിയുടെ പ്രാഥമികമായ വൃത്തി ഭിക്ഷാവൃത്തി പോലെയുള്ള കാര്യങ്ങൾ പോലും ഇന്ന് അപ്രായോഗികമായി തീർന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭിക്ഷ എന്ന് വിളിക്കുകയല്ലാതെ ഭിക്ഷ എന്നുള്ള ഒരു ആശയം തന്നെ സമൂഹത്തിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും ഈ പറയുന്ന നമ്മുടെ സ്മൃതികളിലും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്ന ആ സന്യാസം അതേപടി ഇന്ന് അനുഷ്ഠിക്കുക അസാധ്യമാണ്. അപ്പോൾ ഈ സന്യാസത്തിൽ ആശയക്കുഴപ്പം ഉള്ളവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സന്യാസാദർശം അതതിൻ്റെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ഇന്ന് അസാധ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞ ആളാണ് വിവേകാനന്ദ സ്വാമി. അതുകൊണ്ടാണ് അദ്ദേഹം സന്യാസിമാരുടെ സംഘം ഉണ്ടാക്കിയത്. എന്നിട്ട് സന്യാസിമാരുടെ ജോലി സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് അതിലൊരു പരിഷ്കാരം വരുത്തിയത്. കാരണം കാലത്തിനനുസരിച്ച് ഇതിന് വരുന്നു. അപ്പോൾ സന്യാസിയുടെ സ്വധർമ്മം കാലത്തിനനുസരിച്ച് മാറി. പക്ഷെ സന്യാസിക്ക് പഴയ ആദർശമാണ് മനസ്സിലിരിക്കുന്നത്. അപ്പോൾ ഈ സ്വധർമ്മവും ആദർശവും തമ്മിൽ പൊരുത്തപ്പെടുന്നു. അവിടെയാണ് സന്യാസിക്ക് സംഘർഷം വരുന്നത്. അപ്പോൾ ഇന്നത്തെ സന്യാസി എന്ന് പറയുന്നത് വാസ്തവത്തിൽ സന്യാസിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആദ്യ സന്യാസിക്ക് വേണ്ടത്. ഒരു മേയരിമാർക്കുണ്ട്. ഇന്നത്തെ സന്യാസി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർമ്മയോഗിയാണ്. കർമ്മം എന്ന് പറയുമ്പോഴും മാറിക്കും. കർമ്മയോഗി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ, കർമ്മം എന്ന് പറഞ്ഞാൽ ഉടൻ ശങ്കരാചാര്യർ പറയുന്നത് ശ്രൗദ്ധ സ്മാർത്ഥ കർമ്മം, അത് പോയി, അതും സമൂഹത്തിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ കർമ്മം എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് മുമ്പിലുള്ള കർമ്മങ്ങൾ. അതെയോ? അതിൽ പിന്നെ കർമ്മയോഗിയായിരിക്കുന്ന സന്യാസിക്ക് ചെയ്യാവുന്ന എന്താണോ, പരാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മയുക്തമായി നീതിബോധത്തോടുകൂടി പരാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അത് എങ്ങനെ ചെയ്യണം? ഈ പറയുന്ന ബുദ്ധിയോടുകൂടി, കർമ്മയോഗ ബുദ്ധിയോടുകൂടി ചെയ്യുക. അതിനപ്പുറം എത്തുന്ന അപൂർവ മഹാത്മാക്കൾ ഇന്നും ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷത്തിനും അത് അസാധ്യമാണ്. അപ്പോൾ കർമ്മ മേഖലയിൽ ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ഈ യോഗ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുകയാണ് ഇന്നത്തെ സന്യാസധർമ്മം എന്നുള്ള ഒരു തിരിച്ചറിവ് അത് നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റും, അല്ലാതെ ഇത് അപ്രായോഗികമാണ്. അവിടെയും ഈ സന്യാസിക്ക് പല വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടേണ്ടി വരുന്നു. പഴയ കാലത്ത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ, സ്വധർമ്മത്തെ നിർണയിക്കുന്നതിന് പ്രയാസമില്ല. കാരണം ശാസ്ത്രം അതിന് നിർവചിച്ചിട്ടുണ്ട് ഇന്നതാണ് സന്യാസി ചെയ്യേണ്ടതെന്ന്. ഇന്ന് സന്യാസിക്ക് നമ്മുടെ മുമ്പിൽ അത്തരം സ്വധർമ്മങ്ങളില്ല. സമൂഹത്തിലെ അതില്ല, കർമ്മമണ്ഡലത്തിലെ അതൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താണ് സന്യാസിയുടെ സ്വധർമ്മം എന്നുള്ളത് പുതുതായി നിർണയിക്കേണ്ടി വരുന്നു. അപ്പൊ ഇന്നത്തെ ഈ സന്യാസ ജീവിതത്തിൽ ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമാണ്, വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളതല്ല, സ്വയം നന്നാക്കുക എന്ന് പറയുന്ന വലിയ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. കാരണം കർമ്മം, കർമ്മമണ്ഡലം ആകെ മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് സന്യാസത്തിൽ നിന്ന് നിരക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അവിടെ ഇല്ല. തിരഞ്ഞെടുക്കാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ നിന്നെയൊക്കെ ചെയ്താൽ മതി, സന്യാസം ഭിക്ഷ എടുത്താൽ മതി. ഇന്നിപ്പോൾ അതല്ല, സമൂഹത്തിലെ ഈ കർമ്മമണ്ഡലം, അതായത് അധർമ്മവും അനീതിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്നത്തെ കർമ്മമണ്ഡലം. അതിൽ നിന്ന് സന്യാസി സന്യാസിക്ക് വേണ്ടി എടുക്കുക എന്ന് പറയുന്നത് സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കർമ്മമണ്ഡലത്തെ നിന്ന് ഒഴിയാനും പറ്റത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ സന്യാസി സമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമായിട്ട്. നമുക്ക് പിന്നെ അതുകൊണ്ട് സന്യാസത്തെ പാടെ മാറ്റി മറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. പല ആധുനിക ചിന്തകന്മാരും അതാ ചെയ്യും, സന്യാസത്തിനെ അപ്രസക്തമായിക്കൊണ്ട് പുതിയ ആശയങ്ങളും അതൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഭക്തിയെക്കുറിച്ച് ധാരാളം പേര് എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്, വായിക്കാൻ കിട്ടുന്നുണ്ട്, പ്രസംഗിക്കാൻ കിട്ടുന്നുണ്ട്, കേൾക്കാൻ അവസരമുണ്ട്. തത്വജ്ഞാനത്തിനും യാതൊരു ദൗർലഭ്യമില്ല. പക്ഷേ ഈ സന്യാസിയുടെ വൈഷമ്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാരെങ്കിലും, എന്നാൽ ഇതില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതൊക്കെ നമ്മൾ തുറന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കുരുക്കിൽ അകപ്പെടാത്ത ഒരു സന്യാസിയില്ല, ഒരു ബ്രഹ്മചാരി. എല്ലാവരുടെയും ആന്തരികമായ ഒരു സംഘർഷം ഏത് സമയം നിലനിൽക്കും. നമ്മുടെ ജീവിത ആദർശവും പ്രവൃത്തി മണ്ഡലവുമായി ഒരു പൊരുത്തക്കേട്. സന്യാസിയുടെ മൂല്യ സംരക്ഷണം ഈ കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചിന്ത. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ഇതൊരിക്കലും സന്യാസിയുടെ ദിവ്യത്വം അതിനനുവദിക്കത്തില്ല ഇതിനെ തുറന്ന് ചിന്തിക്കാൻ. ഈ സന്യാസി തന്നിൽ തന്നെ ആരോപിച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, ഈ ആര്യ ഇതുകൊണ്ടൊരു സ്വയം ഒരു പുകമറവ്, ഒരു മൂടുപടലം സ്വയം സൃഷ്ടിച്ചിരിക്കുകയാണ്. സന്യാസി ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്നിടത്തെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സ് തുറന്ന് ചിന്തിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ ആരും ധൈര്യപ്പെടത്തില്ല. ഇവിടെ സ്വധർമ്മം എന്നുള്ള വാക്ക് വന്നതുകൊണ്ടാണ്. ചിലർ സ്വകാര്യമായ പറയുമ്പോൾ പറയും, ഇത് വലിയ വിഷമ വൈഷമ്യമുള്ള കാര്യമാണ്, ഇതെങ്ങനെ ശരിയാകും, എന്റെ സ്വധർമ്മം എന്താണെന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും, ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ ഈ സമൂഹത്തിൻ്റെ കളങ്കം കറ പുരളാതെ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എങ്ങനെ സൂക്ഷിക്കും, അതിനെ സൂക്ഷിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വിരളമാണ്. മറിച്ച് ഈ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? അത് കളങ്കം നിറഞ്ഞതാണ്. ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ 99% ഈ കറ പറ്റുന്നതിനാണ് സാധ്യത. അല്ല, ഇതിൽ നിന്നുള്ള മോചനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് സന്യാസത്തെ അങ്ങനെ നിർവചിച്ചത്. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും എല്ലാം വേറിട്ട് തികച്ചും വൈയക്തികമായ ഒരു ജീവിതമായിട്ട് സന്യാസത്തെ മാറ്റി നിർത്തിയതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അത്തരം ഒരു അനുഷ്ഠാനത്തിന്റെ പ്രായോഗികത നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആദർശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും മനുഷ്യൻ അതിലേക്ക് ആകർഷകരാകുന്നുണ്ട്. പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എന്തുവരുന്നു? പരാജയം സംഭവിക്കുന്നു. അപ്പൊ ഈ ഒരു വൈഷമ്യത്തെ തരണം ചെയ്യുന്നതിനുള്ള ഉപായമായിട്ടാണ് കർമ്മയോഗം നമ്മൾ മുമ്പ് ഇരിക്കുന്നത്. ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന കർമ്മയോഗമേ ഉള്ളൂ. ആ കർമ്മയോഗത്തിന്റെ ബുദ്ധിയുക്തനായി വളരെ സൂക്ഷ്മമായി ഈ കർമ്മയോഗത്തിന്റെ ബുദ്ധിയുക്തനായി കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കാരണം സന്യാസി സംഘം ചേരുക, സംഘമായി കഴിയുക, പിന്നെ സാമൂഹിക രംഗത്തിലേക്ക് പോകുക, ഇതാണ് ഇന്നത്തെ ഈ സന്യാസത്തിന്റെ ഒരു സവിശേഷത. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ആൾക്കാരുടെ കയ്യിൽ ഭക്തിയുണ്ട്, തത്വജ്ഞാനമുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ കർമ്മയോഗം അവിടെ ഇല്ല. കർമ്മമുണ്ട്, കർമ്മയോഗമില്ല. അപ്പൊ കർമ്മയോഗത്തിലേക്ക് സന്യാസി വരുമ്പോ കർമ്മയോഗത്തെ സന്യാസി ഉൾക്കൊള്ളുമ്പോൾ അത് സന്യാസിക്ക് ഈ സമൂഹത്തിൽ നിന്ന് കർമ്മം ചെയ്യുന്നതിന് ഒരു ശക്തിയായി മാറും. അതിനെക്കുറിച്ച് ശരിയായി ധരിച്ചു കഴിഞ്ഞു. അപ്പൊ സന്യാസിക്ക് അവിടെ സ്വധർമ്മത്തെ തിരിച്ചറിയാൻ പറ്റും, കുറേയൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സന്യാസം, ബ്രഹ്മചര്യം എന്നെല്ലാം പറയുന്നിടത്ത് ഈ സ്വധർമ്മ അനുഷ്ഠാനം, അതിന്റെ സ്ഥാനം. അല്ലാതെ സന്യാസത്തെ മാറ്റിയതുകൊണ്ടോ ആദർശങ്ങളെ വിസ്മരിച്ചതുകൊണ്ടോ ഇവിടെ സന്യാസത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രണ്ടുകൊണ്ടും സാധ്യമല്ല. ഈ കർമ്മയോഗത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരൊറ്റ പോംവഴി മാത്രമേ സന്യാസിയുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഇന്നും നമുക്ക് പ്രാധാന്യം വരുന്നത്, സമത്വബുദ്ധിയുക്തസൻ സ്വധർമാനുതിഷ്ഠൻ, സമത്വബുദ്ധിയുക്തനായി സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ അവസാനിക്കുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു വിഷയത്തിന്റെ തുടക്കം മാത്രമാണ്. അത് ഒരാള് ക്ലാസ്സെടുത്ത് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമില്ല, എല്ലാവരും സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സന്യാസിയും സന്യാസിയായി ജീവിക്കുന്ന ഇന്നത്തെ സമൂഹവും അവിടെയുള്ള സന്യാസിയുടെ കർമ്മങ്ങളും ആ കർമ്മങ്ങളിൽ സന്യാസിക്ക് എങ്ങനെ ആത്മസംഘർഷം കൂടാതെ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം, ഇത് സ്വയം ചിന്തിച്ച് കൂടിയിരുന്ന് ചിന്തിച്ച് ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് ഈ ഇതിന് തന്നെ വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ സന്യാസത്തിന് കൂടുതൽ അധപ്പതനം സംഭവിക്കും. അപ്പൊ സ്വധർമ്മം അവന്റെ കർമ്മ മേഖലകളിൽ അവൻ തിരിച്ചറിയും സന്യാസി. സ്വധർമ്മം അനുതിഷ്ഠൻ യദ്ഫലം പ്രാപ്നോതി, എന്ത് ഫലമാണ് അവൻ നേടുന്നത് അത് പറയൂ. ബുദ്ധിരി ഭാഷ്യം പറയുന്നു, ബുദ്ധിയുക്ത സമത്വ വിഷയ ബുദ്ധിയാ യുക്തോ ബുദ്ധിയുക്ത സജഹാദി പരിത്യജതി. ബുദ്ധിയുക്തനായി സമത്വ വിഷയമായ ബുദ്ധിയോടുകൂടിയനായി, സമത്വ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ്, അങ്ങനെയുള്ള ബുദ്ധിയുക്തനായി സജഹാദി പരിത്യജതി, അവൻ പരിത്യജിക്കുന്നു. ഇഹ എവിടെ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ ഉഭേ സുഹൃത ദുഷ്കൃതേ പുണ്യപാപേ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ, ലോകം എന്നുള്ള ശരീരം എന്നുള്ള അർത്ഥമുണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകം എന്നുള്ളതിന് ഇവിടെ ആധ്യാത്മിക സന്ദർഭങ്ങളിലെല്ലാം ശരീരം എന്നുള്ള അർത്ഥമാണ് മുഖ്യം. കാരണം ആ ജീവനെ സംബന്ധിച്ചിടത്തോളം ആ ജീവന്റെ ലോകം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെ. ഈ ശരീരം എന്നുള്ള ലോകം കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി ലോകങ്ങളുള്ളൂ. ഈ ശരീരമാണ് അവനെ പുണ്യപാപങ്ങളെ കൊണ്ട് ചാടിക്കുന്നത്, കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകം എന്നുള്ള ശബ്ദത്തിന് മുഖ്യമായ അർത്ഥമായി സ്വീകരിച്ചിരിക്കുന്ന ശരീരം ഒന്നാണ് ജീവൻ. നവദ്വാരേ പുരേ ദേഹി, നവദ്വാരമാകുന്ന പുരം, ഇതൊരു ലോകം തന്നെയാണ്. ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ആ ജീവൻ സുഹൃത ദുഷ്കൃതി പുണ്യപാപങ്ങളെ ചെയ്യുന്നു. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ ആ വഴിക്ക് പോകുന്നു. സത്വശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തിയിലൂടെ പോകുന്നു. അതായത് ഒരു കർമ്മം, ഒരു പ്രവൃത്തി, അത് സത്വശുദ്ധിക്ക് ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു കർമ്മയോഗി അതനുഷ്ഠിക്കാവൂ. അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഒരു കർമ്മയോഗിയുടെ നീതിബോധത്തിനും ധർമ്മബോധത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തി, അങ്ങനെ ഒരു പ്രവൃത്തി ഒരു കർമ്മയോഗി ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ചെയ്യുന്നവൻ കർമ്മിയാണ്, കർമ്മയോഗിയല്ല. നമ്മൾ പറയുള്ളൂ മനസാക്ഷിത്വം എന്ന് പറയും. മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തി, അത് എന്തിനു വേണ്ടിയായാലും ശരി. സാധാരണ അത് ചെയ്യുന്നത് കേവല കർമ്മിയായിരുന്നു. നീതിബോധത്തിന് ധർമ്മബോധത്തിന് നിരക്കാത്ത പ്രവൃത്തി എന്തെങ്കിലും വേണ്ടി ചെയ്യും, മറ്റെന്തെങ്കിലും ലാഭങ്ങളോ ഉദ്ദേശിച്ചു. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടെ വേറെ ലാഭങ്ങളില്ല. ഈ പറയുന്ന സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ഇതല്ലാതെ വേറെ ലാഭങ്ങൾ കർമ്മയോഗിക്കില്ല. ഇപ്പൊ കർമ്മയോഗിക്ക് സ്വന്തം നീതിബോധത്തിനും ധർമ്മബോധത്തിനും യോജിക്കുന്ന പ്രവൃത്തികളെ സുധർമ്മമായി തിരിച്ചറിയാനും പ്രവർത്തിക്കാനും കഴിയും. അപ്പോൾ നീതിബോധത്തിനും ധർമ്മബോധത്തിനും പെശു പറ്റിയാലോ അതൊരാൾ ആർജിക്കും. അതാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞത്. അത്രയും ഒരു കർമ്മയോഗി സമ്പാദിച്ചിരിക്കണം. ഇന്നതാണ് ധർമ്മം, ഇന്നതാണ് നീതി എന്നുള്ള തിരിച്ചറിവ് അത് വേണം. ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ശാസ്ത്രത്തിൽ പറഞ്ഞ കർമ്മം ഇന്നില്ലാത്തതുകൊണ്ട് അക്കാര്യത്തിൽ സ്വന്തം വിവേകത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. അവന് തിരിച്ചറിയാൻ പറ്റും. പാപബോധം കൂടാതെ വിവേകയായ ഒരുവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വിവേകമുള്ള ഒരുവൻ ആണല്ലോ ഇതിലേക്ക് കടന്നു വരുന്നത്. അവൻ പാപം ചെയ്യുമ്പോൾ ആദ്യം അവൻ അതിനെ തിരിച്ചറിയുന്നു, ഇത് പാപമാണ് എന്നവൻ തിരിച്ചറിയുന്നു. പാപപ്രവൃത്തിക്ക് മുമ്പ് തന്നെ പാപബോധം അവനെ പിടികൂടിയിരിക്കുന്നു. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? മുമ്പേ വരുന്ന ഈ പാപബോധം കൊണ്ട് തന്നെ പിന്നീട് വരുന്ന പാപപ്രവൃത്തി ഒഴിവാക്കുന്നു. അങ്ങനെയാണ് കർമ്മയോഗി സ്വധർമ്മത്തെ നിർണയിക്കുന്നത് വിവേകം കൊണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തിക്ക് സ്വീകരിക്കുന്നതിനും ത്യജിക്കുന്നതിനും വേണ്ട സാമാന്യമായ ഒരു വിവേകം ഇല്ലാത്തവൻ കർമ്മയോഗത്തിന് അർഹനല്ല. അതിനുള്ള ഒരു മൂല്യബോധം ഒരുപക്ഷെ കർമ്മയോഗമൊന്നുമില്ലാതെ സാധാരണ പ്രവൃത്തികൾ ചെയ്യുന്നവനും കാണും. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മയോഗിക്ക് അത് നഷ്ടപ്പെടത്തില്ല. ഒരു പൊതുവായ തത്വമുള്ള എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഈ ധർമ്മബോധത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളും മറ്റും പറയുന്നുണ്ട്. അത് ഇന്ന പ്രവൃത്തിയാണെന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലാതായെന്നോ മുന്യങ്ങളെ അവിടെ നിർവചിക്കുന്നുണ്ട്. ഒരു തത്വം പറയാണ്, അന്യന് ദോഷം വരുന്നത് എന്നാൽ തനിക്ക് ഗുണം കിട്ടുന്നതായ പ്രവൃത്തി ചെയ്യരുത്. അതൊരു മൂല്യ നിർവചനമാണ്, മഹാഭാരതത്തിനും മറ്റും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്യന് ദോഷം വരുന്നതും എന്നാൽ തനിക്ക് ഗുണം കിട്ടുന്നതുമായ ഒരു പ്രവൃത്തി അത് ചെയ്യരുത്. ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രവൃത്തി അത്തരത്തിലുള്ളത് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും സാമാന്യമായ രീതിയിൽ. അല്ലെങ്കിൽ ഏതൊരു തിരിച്ചറിവ് കൊണ്ട് നമുക്ക് ഏതൊരു പ്രവൃത്തിയെ അറിയാൻ കഴിയുന്നോ അത്തരം പ്രവൃത്തികളെ സ്വീകരിക്കുക ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ കർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ട കർമ്മങ്ങളെ ഒഴിവാക്കി ചെയ്യുമ്പോൾ ഇന്നത്തെ കർമ്മയോഗി ഈ പറയുന്ന ചിത്തശുദ്ധി ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. മറിച്ച് ഇവിടെ പറയുന്നതായ സുകൃത ദുഷ്കൃതി, സുകൃത ദുഷ്കൃതങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്നത്തെ കർമ്മമണ്ഡലത്തിൽ നിന്നും ധർമ്മത്തെ സ്വീകരിക്കുന്നതിന് വിവേകത്തെ മുഖ്യമായി അവലംബിക്കുക, അതാണ് ചെയ്യേണ്ടത്. കർമ്മത്തെ യോഗാത്മകമായി അനുഷ്ഠിക്കണമെന്നാണ്. നമ്മൾ പറയാറുണ്ടല്ലോ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, കർമ്മയോഗിയോടൊപ്പം കർമ്മം വന്നിരിക്കുകയാണ്. പക്ഷേ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആ വിവേകത്തെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. വിവേകത്തെ ആർജിക്കണം, അതിനുപയോഗിക്കണം. അതിനുള്ള നീതിബോധം, മൂല്യബോധം, ധർമ്മബോധം എല്ലാം കർമ്മയോഗി സ്വയം ആർജിക്കണം. ആർജിച്ച് വളരെ ശ്രദ്ധാലുവായി ആ കർമ്മത്തിൽ പ്രവർത്തിക്കണം. ഈ പറയുന്നതായ ബുദ്ധിയോടുകൂടി കർമ്മത്തിൽ പ്രവർത്തിക്കണം. അപ്പൊ സ്വധർമ്മ സ്വീകരണം ആദ്യം, അവിടെ മുതൽ വിവേകം പ്രവർത്തിച്ചേ തീരും. എന്തിനു വേണ്ടി ഈ സുഹൃത ദുഷ്കൃതി, സുഹൃത ദുഷ്കൃതങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി. ഈ സുഹൃതം ദുഷ്കൃതം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ അനന്തരഫലങ്ങളെയാണ്. ഈ കർമ്മത്തിന് അനന്തമായ ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ കർമ്മങ്ങളുടെയും അനന്തരഫലം എന്ന് പറയുന്നത് സുഹൃതവും ദുഷ്കൃതവുമാണ്. അനന്തരഫലം എന്ന് വെച്ചാൽ കർമ്മത്തിന് തൊട്ടടുത്ത് വരുന്ന ഫലം. ഇത് ഒരു ഫലവും മറ്റു ഫലങ്ങൾക്ക് കാരണവുമാണ് സുഹൃത ദുഷ്കൃതങ്ങൾ. ഇതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇതിനെ വാസന എന്നും പറയും. ഇപ്പൊ എല്ലാ കർമ്മങ്ങളും സുഹൃത ദുഷ്കൃതങ്ങളെ സൃഷ്ടിക്കുന്നു അനന്തരഫലമായിട്ട്. പറഞ്ഞല്ലോ കർമ്മങ്ങൾക്ക് മുഖ്യഫലമുണ്ട്, അവാന്തരഫലങ്ങളുണ്ട്. അതുപോലെ കർമ്മത്തിന്റെ അനന്തരഫലമായി ശാസ്ത്രത്തിൽ പറയുന്നതാണ് ഈ സുഹൃത ദുഷ്കൃതം. ഇതിനെ അദൃഷ്ടം, അപൂർവം എന്നുള്ള പല ശാസ്ത്രങ്ങളിൽ പല പേരിട്ട് വിളിക്കും. പൊതുവേ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ സംസ്കാരം, വാസന എന്നെല്ലാം പറയുന്നു. അപ്പൊ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട്, ജഹാദി ഒഴിവാക്കിക്കൊണ്ട്, ത്യജിച്ചുകൊണ്ട് കർമ്മയോഗി കർമ്മം ചെയ്യുന്നു എന്നാണ്. അതായത് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങൾ, പുണ്യരൂപത്തിലും പാപരൂപത്തിലും ഉണ്ടാകുന്ന സംസ്കാരങ്ങൾ, അജഹാദി ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം എന്നാണ്. അപ്പോൾ പുണ്യ പാപങ്ങളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ്യകാരൻ ഇവിടെ പറയുന്നു ജ്ഞാനപ്രാപ്തിദ്വാരം, ആത്യന്തികമായി ഈ പുണ്യപാപങ്ങളുടെ നിവൃത്തി എന്ന് പറയുന്നത് ജ്ഞാനപ്രാപ്തി കൊണ്ടേ ഉണ്ടാകത്തുള്ളൂ. അത് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാ പുരതേ അർജുന. ജ്ഞാനാഗ്നി കൊണ്ട് സർവകർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പുണ്യപാപങ്ങൾ ഭസ്മമായി പോകുന്നു എന്നാണ്. എന്നുവെച്ചാൽ ജ്ഞാനം അതിനെ നിശേഷം നശിപ്പിക്കുന്നു. അതിന് ജ്ഞാനപ്രാപ്തി തന്നെ വരണം. പക്ഷെ കർമ്മയോഗിയുടെ കർമാനുഷ്ഠാനവും ഈ സംസ്കാരത്തെ നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ കർമ്മയോഗിയുടെ കർമാനുഷ്ഠാനം കർമ്മഫലത്തെ തടയുന്നത്, അതുപോലെ കർമ്മയോഗിയുടെ കർമാനുഷ്ഠാനം ഈ കർമ്മ സംസ്കാരത്തെയും തടയുന്നുണ്ട്. തടയുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. കർമ്മ സംസ്കാരം എപ്പോഴും കർമ്മഫലത്തിനും കർമ്മത്തിനും കാരണമായി തീരുന്നു. സാധാരണ കർമ്മികളെ സംബന്ധിച്ചിടത്തോളം കർമ്മ സംസ്കാരം രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നത് തുടർന്ന് കർമ്മത്തിനത് പ്രേരകമായിട്ട് തീരും, മറ്റൊന്നത് കർമ്മഫലത്തിനും കാരണമായി തീരും. കർമ്മയോഗ അനുഷ്ഠാനത്തിൽ കർമ്മത്തിന് കാരണമായി തീരുന്ന കർമ്മ സംസ്കാരത്തെ കർമ്മയോഗി ഒഴിവാക്കുന്നു. ജഹാദി കർമ്മയോഗ അനുഷ്ഠാനം കൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുന്നു. ഇനി ആ കർമ്മത്തിൽ നിന്ന് കർമ്മഫലത്തിന് ഉണ്ടാക്കുന്ന സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരങ്ങൾ കർമ്മഫലത്തെ ഉണ്ടാക്കുന്നു. അതിനെ എങ്ങനെയാണ് ഒഴിവാക്കുന്നതെന്നുള്ളത് നമ്മൾ നേരെ ചർച്ച ചെയ്തു. അസംഗതയും മറ്റും ശീലിച്ചുകൊണ്ട് എങ്ങനെ അതിനെ ഒഴിവാക്കുന്നു, അഹന്തയെ ത്യജിച്ചുകൊണ്ട് എങ്ങനെ അതിനെ ഒഴിവാക്കുന്നു എന്നാലും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ട് എങ്ങനെ ആ ഫലത്തെ ഒഴിവാക്കുന്നു. അപ്പൊ കർമ്മത്തിനും കർമ്മഫലത്തിനും കാരണമായിരിക്കുന്ന ഈ കർമ്മ സംസ്കാരം, അത് ഏത് തരത്തിലായാലും കർമ്മയോഗി അതിനെ ഒഴിവാക്കിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു. അതാണ് കർമ്മയോഗത്തിന്റെ സവിശേഷത. അതിനാണ് അവൻ ബുദ്ധിയുക്തനായി തീരേണ്ടത് എന്നാണ്. കർമ്മം ലൗകിക കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം കർമ്മം രണ്ടു തരത്തിലാണ്, ഒന്ന് മാനസികം മറ്റൊന്ന് കായികം. രണ്ടു തരത്തിലുള്ള കർമ്മങ്ങൾ, ശരീര സംബന്ധിയായി വരുന്ന എല്ലാ കർമ്മങ്ങളും കായികമെന്ന് പറയും, പ്രവൃത്തികളും. അതിന് പ്രേരകമായി നിൽക്കുന്ന മാനസിക കർമ്മങ്ങൾ. ഈ എല്ലാ കർമ്മങ്ങളും രണ്ടു തരത്തിലുള്ള സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. സംസ്കാരം എന്ന് പറയുമ്പോൾ പല തവണ പറഞ്ഞിട്ടുണ്ട്, സംസ്കാരം എന്ന് പറയുന്നത് മനസ്സിന്റെ തന്നെ പരിണാമമാണ്, അന്ധകരണത്തിന്റെ തന്നെ പരിണാമം. അതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ പരിണമിക്കുന്നു. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് സ്ഥൂലമായിട്ട് മറ്റൊന്ന് സൂക്ഷ്മമായിട്ട്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഏത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് വളരെ സൂക്ഷ്മമായി പരിണമിച്ചുകൊണ്ടേയിരിക്കും. ആ പരിണാമങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒരിക്കലും. അതുകൊണ്ടാണ് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം നമുക്ക് പിടികിട്ടാതെ പോകുന്നത്. നിരന്തരം നമ്മൾ സുഖദുഃഖ അനുഭവങ്ങൾ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഓരോന്നിനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത് ഏതിന്റെ ഫലമാണ്, ഈ സുഖം ഏതിൽ നിന്നുണ്ടായി. ചില സുഖങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ നിരന്തര അനുഭവത്തിൽ വരുന്ന നമ്മുടെ സുഖദുഃഖങ്ങളെ ഓരോന്നിനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഈ കർമ്മം അതിന്റെ സംസ്കാരത്തെ സൃഷ്ടിച്ചപ്പോൾ നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇതിന്റെ കാരണങ്ങളായിരിക്കുന്ന സംസ്കാരത്തെ എന്തുകൊണ്ട്? അത് അത്യധികം സൂക്ഷ്മമായതുകൊണ്ടാണ്. ഈ സൂക്ഷ്മ സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ അവശേഷിപ്പിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? പിന്നീട് കർമ്മത്തിനും കർമ്മഫലത്തിനും കാരണമായിത്തീരുന്നു. ഈ കർമ്മം സംസ്കാരം കർമ്മത്തിന് കാരണമായിത്തീരുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം നമ്മൾക്ക് ചില കർമ്മങ്ങളോട് പ്രത്യേക പ്രതിപത്തി ഉണ്ടാവും, ചില കർമ്മങ്ങളോട് നമുക്ക് മാനസികമായ അകൽച്ചയുണ്ടാവും. ചില കർമ്മങ്ങൾ നമ്മൾ ഒരാൾ ഒരു കർമ്മത്തിൽ സുഖം കണ്ടെത്തുന്നെങ്കിൽ അതേ കർമ്മത്തിൽ വേറൊരാൾക്ക് വിപ്രതിപത്തിയായി താല്പര്യം വരത്തില്ല. എന്തുകൊണ്ട്? ഭിന്ന കർമ്മ സംസ്കാരം വ്യക്തികളിലിരിക്കുന്നുണ്ട്. ഇതെവിടെ നിന്ന് വന്നു? അവന്റെ പൂർവ്വകർമ്മങ്ങളിൽ നിന്ന് വന്നതാണ്. വർത്തമാന ജന്മത്തിലെ പൂർവ്വകർമ്മങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിലെ പൂർവ്വകർമ്മങ്ങളിൽ നിന്നാകാം. അത് അന്ധകരണത്തിൽ അത് ആർജിക്കുന്ന സമയത്ത് അത് സൂക്ഷ്മമായിരിക്കുന്നു, അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കർമ്മഫലം നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ട്? അവിടെ അത് സ്ഥൂല പരിണാമങ്ങളാണ്, അതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്നു. അന്ധകരണത്തിന്റെ തന്നെ സ്ഥൂല പരിണാമങ്ങളാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊരു പ്രവൃത്തിക്കും ഞാനെന്നുള്ള ഭാവം കൂടിയേറ്റിരിക്കും, അഹംഭാവം. പക്ഷെ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രകാരന്മാർ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്ന പാകത്തെ, പാകം കാരണം എല്ലാവർക്കും പരിചയമുള്ള പ്രവൃത്തിയായതുകൊണ്ടാണ്. ഒരാൾ പാക പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നതിനൊന്നും അയാളുടെ മനസ്സിൽ സങ്കല്പം വരുന്നു, എനിക്ക് ഇന്ന പ്രവൃത്തി ചെയ്യണം. അതായത് ആ പ്രവൃത്തിയെ സംബന്ധിച്ച് അയാളുടെ അഹംബോധം അവിടെ പ്രബലമാകുന്നു. അതായത് അഹംബോധത്തെ മുൻനിർത്തി ഒരു പുതിയ പ്രവൃത്തിയിലേക്ക് അയാൾ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ മുമ്പിലിരുന്ന കർമ്മ സംസ്കാരം അവിടെ സ്ഥൂലമാകുകയാണ്. ആ കർമ്മ സംസ്കാരം സ്ഥൂലമായിട്ടാണ് അയാൾക്ക് പാകത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുന്നത്. എനിക്ക് ആ പ്രവൃത്തി ചെയ്യണം എന്ന് സങ്കല്പിക്കുന്നതാണ്. അതായത് ഒരു സംസ്കാരം ഫലത്തെ കൊടുക്കാൻ നേരത്ത് അത് സ്ഥൂലമായി പരിണമിക്കും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയും. ആ തിരിച്ചറിവിനെയാണ് പറയുന്നത് എനിക്ക് പാകം ചെയ്യണം എന്ന് പറയുന്നു. അവിടെ ഞാൻ അവിടെ സ്ഥൂലമായി വരുന്നു. പാകപ്രവൃത്തിയെക്കുറിച്ചുള്ള സങ്കല്പ സ്ഥൂലമായി വരുന്നതിനെ നമ്മൾ തിരിച്ചറിയുന്നു, പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നു. ഈ പ്രവൃത്തി നമുക്ക് എങ്ങനെയും ചെയ്യാം, പക്ഷെ ആ പ്രവൃത്തി സംസ്കാരത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നമ്മളതിനെ തിരിച്ചറിയത്തില്ല. എങ്ങനെ? ആ പ്രവൃത്തിയിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന ആളാണെങ്കിൽ പ്രവൃത്തിയിൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കും. പരിചയമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അയാൾക്ക് ആ പ്രവൃത്തിയിൽ മനസാന്നിധ്യം വേണ്ട. നമുക്ക് പാട്ട് കേട്ടുകൊണ്ട് പാകം ചെയ്യാം, മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും മനോരാജ്യത്തിൽ മുഴുകി ആ പ്രവൃത്തി ചെയ്യാം. എന്തെങ്കിലും ദുഃഖത്തെ ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുഖത്തെ ഓർമ്മിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യാം. ഇങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിൽ സ്ഥൂലമായ വൃത്തികളുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയെ സംബന്ധിച്ചല്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചായിരിക്കും. അഭ്യാസം കൊണ്ട് അതൊരാൾക്ക് അനായാസമായി ചെയ്യാൻ പറ്റുന്നു. അവിടെ ആ പ്രവൃത്തിയെ സംബന്ധിച്ച് അഹന്തയില്ല. നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാനിത് ചെയ്യുന്നു എന്ന് കരുതാറില്ല. അതിന്റെ ആവശ്യം വരാറില്ല. പക്ഷേ ആ പ്രവൃത്തിയെ സംബന്ധിച്ച് വരുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞ് എവിടെയെങ്കിലും നമ്മൾ ആ പ്രവൃത്തി കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ഞാൻ ഈ പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഈ പ്രവൃത്തിയെ നല്ലവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ ഞാൻ വരും. ആ പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി ഇതിനിടയ്ക്ക് വരുന്ന ഈ ആത്മവിസ്മരണം സംഭവിച്ചിരിക്കുന്ന സമയത്തും ആദ്യം നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചുണ്ടായ ആ സങ്കല്പം കൊണ്ട് നിരന്തരം അന്ധകരണത്തിൽ ഈ സംസ്കാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമില്ലെങ്കിലും ഞാൻ ചെയ്തു എന്നുള്ള സ്മരണ വരുന്നു. ഞാൻ ഈ പ്രവൃത്തി ചെയ്തു എന്നുള്ള സ്മരണ വരുന്നതിന് എന്താണ് പറയുന്നത്? ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിലും അവിടെ അഹന്ത ഉണ്ടായിരുന്നു. പക്ഷേ അത് സൂക്ഷ്മമായി അഹന്ത ആ പ്രവൃത്തിയോട് ചേർന്ന് നിന്നിരുന്നു. നമ്മളതിനെ സൂക്ഷ്മമായതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അപ്പൊ അവിടെ നിരന്തരമായി അഹന്തയുടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സൂക്ഷ്മമാണെങ്കിലും ഇതിന്റെ ആവർത്തനം കൊണ്ട് മുമ്പുണ്ടായിരുന്നതിൽ കൂടുതൽ ശക്തമായി അത് പരിണമിക്കുന്നു. ആ പ്രവൃത്തിയെ സംബന്ധിച്ച് ആ പ്രവൃത്തി നമുക്ക് അനായാസമായി തീരുന്നു, ആ പ്രവൃത്തി നമുക്ക് പരിചിതമായി തീരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ആ പ്രവൃത്തിയെ സംബന്ധിച്ച് നമ്മുടെ അഹന്ത അവിടെ ദൃഢമായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ സ്ഥൂലമായ ഭാവത്തെ ആശ്രയിക്കാതെ അജ്ഞാതമായ ആ സൂക്ഷ്മഭാവം കൊണ്ട് നമുക്കത് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ആ പ്രവൃത്തിയിൽ പരിചയമില്ലാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ഓരോ സമയവും ആ പ്രവൃത്തി ശ്രദ്ധിച്ചു ചെയ്യേണ്ടി വരും. അവിടെ അയാളുടെ അഹന്ത കൂടുതൽ പ്രകടമായി. എന്തുകൊണ്ട്? അവിടെ ആ സംസ്കാരം ദൃഢമല്ല. ഒരു പ്രവൃത്തിയിൽ നമ്മൾ പഴകുന്നതിനനുസരിച്ച് അവിടെ സംസ്കാരം കൂടുതൽ ദൃഢപ്പെടുകയായി ചെയ്യുന്നു. ഇതാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. അവിടെ അന്ധകരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മമായ ആ സംസ്കാരത്തെ ദൃഢപ്പെടുത്തുന്നതായി നമുക്ക് അവസാനം ബോധ്യപ്പെടുന്നു. അതേസമയം ഒരു കർമ്മയോഗിയാണ് അവിടെ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ എങ്ങനെ മാറ്റം വരുന്നു? കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ദൃഢപ്പെട്ടിരിക്കുന്ന ഭാവന എന്ന് പറയുന്നത് ഈശ്വരസ്മരണ, അഹന്തയുടെ ഭാവനയുടെ, ഈശ്വരസ്മരണയുടെ, അല്ലെങ്കിൽ ആത്മഭാവനയാണ് അയാളെ ദൃഢപ്പെട്ടിരിക്കുന്നത്. അയാളെ സങ്കല്പിക്കുന്നു എനിക്ക് പ്രവൃത്തി ചെയ്യണമെന്ന്. അയാളും പ്രവർത്തനത്തിലേക്ക് പോകും. അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാൾ മറ്റ് ഒരു കർമ്മിയെപ്പോലെ തന്നെ അയാൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, അല്ല ഈശ്വരസ്മരണയോടുകൂടി പ്രവർത്തിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചിന്തകൾ വന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചെന്നിരിക്കാം. അയാളുടെ മനസ്സിലും മറ്റെന്തെങ്കിലും വ്യാപാരങ്ങൾ ആ സമയം പ്രവൃത്തി സമയത്ത് കടന്നു വരാം. നിരന്തരമായ ആത്മസ്മരണ തന്നെ പ്രവൃത്തി സമയത്തിരിക്കണമെന്ന്, അല്ലെങ്കിൽ അയാൾ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാം, പ്രവൃത്തിയുടെ നാനാവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും അയാൾ പ്രവൃത്തിക്ക് ശേഷം തന്റെ പ്രവൃത്തിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അയാൾ അഹന്തയെ മുൻനിർത്തി സ്മരിക്കുന്നതിനുള്ള ഒരു സംസ്കാരമായിരിക്കില്ല അയാൾ ശേഷിക്കുന്നത്. എന്തുകൊണ്ട്? അയാളിൽ ഈശ്വരഭാവന അഹന്തയേക്കാൾ പ്രബലമായിരിക്കുന്നു. അയാളിൽ ആത്മഭാവന ദൃഢമായിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ ആത്മഭാവനയെ ദൃഢപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പം വരുന്നത് ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനപൂർവമായിരിക്കില്ല, മറിച്ച് ഈശ്വരഭാവനയെ മുൻനിർത്തിയായിരിക്കും. ഈശ്വര അനുഗ്രഹം കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു, അത്തരത്തിലുള്ള ഭാവനകളായിരിക്കും മനസ്സിൽ വരുന്നത്. ഗുണാഗുണേഷു വർത്തന്തേ. അത് ഏത് തരത്തിലുള്ള ഭാവനയാണോ അയാൾ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്തേഷു വർത്തന്തേ. ഗീതയിപ്പനും പലതരത്തിലുള്ള ഭാവനകൾ. അവിടെ എന്ത് സംഭവിക്കുന്നു? സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി സമയത്ത് അയാൾ അറിയാതെ തന്നെ അവിടെ ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അഹന്ത ദൃഢപ്പെട്ടെങ്കിൽ ഇവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ബോധമായിരിക്കും ദൃഢപ്പെടുന്നത്. രണ്ടിടത്തും ഒരേ രീതി തന്നെയാണ് പ്രവർത്തനം സംഭവിക്കുന്നത്. രണ്ടിടത്തും ഒരേ യുക്തി തന്നെ ഇതിലൂടെയാണ് നമ്മൾ കാര്യത്തെ മനസ്സിലാക്കുന്നത്. അനുഭവത്തിനും അതങ്ങനെ തന്നെ കാര്യം. പ്രവൃത്തിയിലുള്ള അഭിമാനം അവിടെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഒരിടത്ത് അയാളിൽ കർമ്മ സംസ്കാരത്തെ വളർത്തിയെങ്കിൽ വളർന്നെങ്കിൽ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ കർമ്മ സംസ്കാരം വളരുന്നില്ല. ഇവിടെ പറഞ്ഞല്ല, ഉഭയേ സുഹൃത ദുഷ്കൃതി ജഹാദി. അയാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മ സംസ്കാരത്തെ അല്ല, മറിച്ച് അയാളുടെ ഈശ്വര ബോധത്തെ വളർത്താനാണ് ആ കർമ്മം അയാൾ ഉപകരിക്കുന്നത്. അയാൾ പുണ്യപാപങ്ങളെ അവിടെ ത്യജിക്കുന്നു. ഇത് ഓരോ പ്രവൃത്തിയുടെ ഉദാഹരണം വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സുഹൃത ദുഷ്കൃതി പുണ്യപാപേ ജഹാദി. സുഹൃത ദുഷ്കൃതങ്ങളെ പുണ്യപാപങ്ങളെ ഒരുവൻ ത്യജിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നുവെന്നാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കും. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. Thank you.